യദ്ഭാസ്യതേ തദ്ധ്യസ്തം അനധ്യസ്തം എന്നും ഭാസ്യതേ യദ്ധ്യസ്തം തദ് അസത് അപി അനധ്യസ്തം സദേവ തത്ത് യത് ഭാസ്യതേ തദ്ധ്യസ്തം അനധ്യസ്തം എന്ന ഭാസ്യത അവിടെ അങ്ങനെയാണ് അത് വ്യത്യാസപ്പെടുത്തേണ്ട കാര്യമില്ല. അടുത്തത് യഥ്യസ്തം തത് അസത്, അതിലും മാറ്റം വരുത്തേണ്ട. അടുത്തൊരു അഭി അനധ്യസ്തം സദേവ തത്ത്, അവിടെ ഒരു തത്വം കൊണ്ട് ഒരു എത്തൂടെ ചേർക്കണം. യഥപി അനധ്യസ്തം, യഥപി ഏതെന്നാണോ തത്തുള്ളടത്ത് നമുക്ക് എത്തിച്ചേർക്കാൻ സ്വാതന്ത്ര്യം. യഥപി അനധ്യസ്തം തത് സദേവ, ഇത്ര വലിയ മാറ്റമൊന്നും വരുത്താൻ എന്തേ. ഭാസ്യതേ തദ്ധ്യസ്തം, ഏതെന്നാണോ ഭാസ്യതേ. ഭാസ്യത എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വിഷയമാകുന്നു, അറിവിന് വിഷയമാകുന്നു എന്ന് വെച്ചാ നേരത്തെ പറയാനാണെങ്കിൽ ഏതൊന്നിനെയാണോ അറിയുന്നത് എന്നർത്ഥം. ഏതെന്നാണോ അറിവിന് വിഷയമാകുന്നത് എന്ന് പറയുമ്പോൾ ഏതെന്തിനെയാണോ അറിയുന്നതെന്ന് ചുരുക്കം അതിന്റെ അർത്ഥം. തത് എന്ന് പറഞ്ഞാൽ അറിയുന്ന വിഷയം, അധ്യസ്ഥം അധ്യസ്ഥം എന്ന് വെച്ചാൽ സാധാരണ എന്റെ അർത്ഥം അത് അധ്യസിക്കപ്പെട്ടത്, ആരോപിക്കപ്പെട്ടതെന്നർത്ഥം. ആരോപിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താ, അസത്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സത്യമല്ല, സത്യമല്ലാത്തത് എന്നർത്ഥം. സാധാരണ ഭ്രാന്തി എന്നും പറയും, പക്ഷെ ഇവിടെ അധ്യസ്ഥം എന്നുള്ളതിന് സത്യമല്ലാത്തത് എന്നുള്ള അർത്ഥം തന്നെ എടുക്കണം. ഭ്രാന്തി എന്നെടുത്താ പോലെ അധ്യസ്ഥം എന്ന് പറയുന്നതിന് ഭ്രാന്തി എന്നർത്ഥം പറയാം. ആരോപിതം, കൽപ്പിതം, ഭ്രാന്തി ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം. പക്ഷെ ഇവിടെ എന്തെടുക്കണം, സത്യമല്ലാത്തത്. അപ്പോ ഏതെന്തിനെ അറിയുന്നോ അത് സത്യമല്ല. നമ്മൾ എന്തറിഞ്ഞാലും അത് സത്യമല്ല. ഏത് അറിയുന്ന വിഷയം, അത് വീണ്ടും പറയുന്നു അനധ്യസ്തം ന ഭാസ്യതി, അധ്യസിക്കപ്പെടാത്ത വസ്തു. അധ്യസിക്കപ്പെടാത്ത വസ്തു അല്ലെങ്കിൽ ആരോപിക്കപ്പെടാത്ത വസ്തു, അത് എന്ന് പറഞ്ഞാൽ എന്താണ്. ആരോപിക്കപ്പെടാത്ത വസ്തു എന്ന് പറഞ്ഞാൽ എന്തായി, ആരോപിക്കപ്പെടാത്ത വസ്തു എന്ന് പറഞ്ഞാൽ എന്തായി, സത്യം എന്നർത്ഥം. സത്യം കാരണം അധ്യസ്ഥം എന്ന് പറഞ്ഞാൽ അസത്യമാണെങ്കിൽ അനധ്യസ്തം എന്ന് പറഞ്ഞാൽ എന്താ, സത്യം. അനധ്യസ്തം എന്ന് പറഞ്ഞാൽ സത്യം. സത്യം ന ഭാസ്യതേ എന്ന് പറഞ്ഞാൽ അറിവിനും വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യത്തെ അറിയാൻ കഴിയില്ല. സത്യത്തെ ഒരിക്കലും അറിയാൻ കഴിയില്ല. വീണ്ടും വിശദീകരിക്കുന്നു, യഥാധ്യസ്തം ഏതാണോ അധ്യസിക്കപ്പെട്ടിരിക്കുന്നത്, ആരോപിക്കപ്പെട്ടിരിക്കുന്നത്, തദസത്, അത് അസത്യമാണ്. കാരണം ആദ്യം പറഞ്ഞല്ലോ യത് ഭാസ്യതേ തത് അധ്യസ്തമെന്ന് പറഞ്ഞു. ഭാനത്തിന് വിഷയമാകുന്നത് അധ്യസ്തമാണെന്ന് പറഞ്ഞ് അതിനോട് ഇതിനെ ചേർക്കണം, യത് അധ്യസ്തം തത് അസത്. മനസ്സിലായോ? അനിയും നേരെ പറഞ്ഞതുപോലെ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യത് ഭാസ്യതേ തത് അധ്യസ്തം യത് അധ്യസ്തം തത് അസത്, അതാണ് അവിടുത്തെ യുക്തി. ഏതെന്നാണോ ഭാനത്തിന് വിഷയമാകുന്നത് അത് അധ്യസ്തമാണ്, ഏതെന്നാണോ അധ്യസ്തമായിരിക്കുന്നത് അത് അസത്താണ്. മനസ്സിലായോ? അപ്പൊ ഒന്നും മൂന്നും കൂടെ ചേർക്കുമ്പോൾ അർത്ഥം വ്യക്തമാണ്. അതുപോലെ രണ്ടും നാലും കൂടെ ചേർത്തും പറയാം, അപ്പൊ കുറച്ചുകൂടെ വ്യക്തമാണ് അർത്ഥം. രണ്ടെന്താ പറഞ്ഞത്? അനധ്യസ്തം ന ഭാസ്യത, അധ്യസ്തം അല്ലാത്തത് എന്ന് വെച്ചാൽ സത്യം ഒരിക്കലും ഭാനത്തിന് വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഏതപി അനധ്യസ്തം, ഏതെന്നാണോ. അപ്പൊ അനധ്യസ്തം എന്ന് പറഞ്ഞാൽ എന്തായി? കൽപ്പിക്കപ്പെടാത്തത്, ആരോപിക്കപ്പെടാത്തത്, തത് സദേവ, അത് സത്യം തന്നെയാണ്. അപ്പോ രണ്ടും മൂന്നും കൂടെ അങ്ങനെ അന്വയിച്ചു അർത്ഥം പറയാം. ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ക്രമത്തിലും പറയാം, അന്വയം ഇങ്ങനെയും പറയാം. ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ ചേർന്ന് എന്താണ്, യത് ഭാസ്യതേ തത് അധ്യസ്തം യത് അധ്യസ്തം തത് അസത്. അനധ്യസ്തം ന ഭാസ്യതേ ഏതപി അധ്യസ്തം ഏതപി അനധ്യസ്തം തത് സദേവ. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ രണ്ടും ചേർന്ന് വരും, കുറച്ചുകൂടെ വ്യക്തമാണ്. ഇതിന് ഒന്നാമത്തെ വരിക്കും മൂന്നാമത്തെ വരിക്കുമാണ് ബന്ധം വരുന്നത്, രണ്ടാമത്തെ വരിക്കും. പിന്നെ അന്യം പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രമത്തിന് പറഞ്ഞാൽ മതി, മാറ്റേണ്ട കാര്യമൊന്നും. പക്ഷെ ആശയം മനസ്സിലാക്കുമ്പോൾ അതിന്റെ ബന്ധം പരസ്പര ബന്ധം കിടക്കുന്ന ഇവിടെ ഒന്നും മൂന്നും രണ്ടും, അവിടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പറഞ്ഞു അനധ്യസ്തം എന്ന ഭാസ്യതെ, അധ്യസ്തമല്ലാത്തത് ഒരിക്കലും അറിവിന് വിഷയം ആകുന്നില്ല. ഏതവി അനധ്യസ്തം, ഏതെന്നാണോ അനധ്യസ്തമായിരിക്കുന്നത് തത് അത് സദൈവ, എപ്പോഴും സത്ത് തന്നെയാണ്. അത് ആദ്യം പറഞ്ഞിരിക്കുന്നു ഭാസ്യതേ തത് അധ്യസ്തം, ഇതെന്നാണോ ഭാനത്തിന് വിഷയമാകുന്നത് അറിവിന് വിഷയമാകുന്നത് അത് അധ്യസ്തമാണ്, ആരോപിതമാണ്, കൽപ്പിതമാണ്. ഇനി അധ്യസ്തം എന്ന് വെച്ചാൽ അത് ഭ്രാന്തിക്ക് വിഷയമാണ്, ഇങ്ങനെ വേണമെങ്കിലും പറയാം. അങ്ങനെ പറഞ്ഞാലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അത് അസത്യം എന്ന് തന്നെ മനസ്സിലാക്കണം. ഭ്രാന്തം എന്ന് മനസ്സിലാക്കിയപ്പോൾ അസത്യം എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് സ്ഥൂലം സൂക്ഷ്മം കാരണം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു തുര്യത്തിലാണ്. ഇതെല്ലാത്തിനും യോജിക്കുന്നതാണെങ്കിലും തുര്യത്തിന് വിശേഷിച്ച് അപ്പൊ തുര്യനെ അറിയുന്നു. അപ്പൊ യദ്ഭാസ്യത, തുര്യൻ എന്ത് ചെയ്യുന്നു? ഭാനത്തിന് വിഷയമാകുന്നു. തത് അധ്യസ്തം, അത് അസത്യമാണ്. അത് യദ്ഭാസ്യതേ തത് എന്ന് പറയുമ്പോൾ ഏതെന്ന് ഭാനത്തിന് വിഷയമാകുന്നു അത് അസത്യമാണ്. തുര്യനായാലും ശരിയത്. അപ്പൊ ആദ്യം പറഞ്ഞു നോക്ക് സ്ഥൂലം അയം ഘടക എന്നുള്ളത്. അവിടെ ഘടകം എന്താണ്? ഭാനത്തിന് വിഷയമാകുന്നു സത്യമാണ്. പിന്നെ സൂക്ഷ്മത്തിലേക്ക് വന്നു. എന്താണ് അവിടെ സൂക്ഷ്മം? മനസ്സ് ബുദ്ധി ഇതം മനഃ, ഈ മനസ്സ് എന്താണ് ഭാനത്തിന് വിഷയമാകുന്നു എന്നുള്ളത് അസത്താണ്. കാരണത്തിലേക്ക് വന്നു. എന്താണ് അജ്ഞാനം? ഇതം അജ്ഞാനം, അതും ഭാനത്തിന് വിഷയമാകുന്നുണ്ട്, അതും അസത്താണ്. അതേ ശ്രേണി തന്നെ വരുന്നതാണ് എന്ത്? അഹം ബ്രഹ്മ തുരിയും എന്നുവെച്ചാ ബ്രഹ്മം, ബ്രഹ്മം തന്നെ തുരിയും. അതും എന്ത് ചെയ്യുന്നു? ഭാനത്തിന് വിഷയമാകുന്നു. ഭാനത്തിന് വിഷയമാകുന്ന അനുഭവം എടുത്ത് കാണിച്ചു പറഞ്ഞു. എന്താണ് അഹം ബ്രഹ്മാസ്മി? ഭാനത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ അതും എന്താണ്? സത്യമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. അത് ആരോപിതം എന്ന് പറയും. വ്യത്യസ്തം എന്ന് വെച്ചാൽ ആരോപിതമാണ്. കൽപ്പിച്ചു എന്ന് പറയുന്നു അത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും. എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു എന്ന് ഒരാൾ അറിഞ്ഞ ആ ബ്രഹ്മം, അതിനെയുള്ള ബ്രഹ്മം എന്ന് പറയുന്നു, അതിനെവിടെ കൽപ്പിച്ചിരിക്കുന്നു? എവിടെ? ബ്രഹ്മത്തിൽ തന്നെ ബ്രഹ്മത്തെ കൽപ്പിച്ച. കൽപ്പനയുടെ അധിഷ്ഠാനം എന്താണ്? അപ്പൊ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തെ കൽപ്പിച്ചപ്പോ ബ്രഹ്മം എന്തായി? അസത്യമായി അല്ലേ? ഒരു ദോഷമാണ്. പിന്നെ മറ്റൊന്നു, രജ്ജുവിൽ രജ്ജുവിനെ കൽപ്പിക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ പിന്നെന്താ കൽപ്പിച്ചത്? പാമ്പിനെ കൽപ്പിക്കുക അല്ലേ? ബ്രഹ്മത്തെ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ രജ്ജുവിൽ രജ്ജുവിനെ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇപ്പോ ഇവിടെ തുരിയൻ ആണ് ഭാനത്തിന് വിഷയമായത്, അത് തന്നെ ബ്രഹ്മം. അത് കൽപ്പിതമാണെന്ന് പറഞ്ഞ ബ്രഹ്മത്തിൽ കൽപ്പിച്ചു എന്ന് പറഞ്ഞ രജ്ജുവിൽ രജ്ജുവിനെ കൽപ്പിച്ചെന്നതുപോലെ വരത്തില്ലേ? അതെ. പറ്റൂ? രജ്ജുവിൽ രജ്ജുവിനെ കൽപ്പിക്കാൻ പറ്റൂ? പറ്റൂ? കയറ്റിൽ കയറ്റിനെ കൽപ്പിക്കും, പിന്നെ കൽപ്പിക്കണം. ഭ്രാന്തി മാറിയാലും പിന്നെ കൽപ്പിക്കണം. പിന്നെ ചോദ്യം ഇതാണ്, രജ്ജുവിൽ രജ്ജുവിനെ കൽപ്പിക്കാൻ പറ്റുമെന്നാണ്? ഉറപ്പാണ്. എന്താ സംശയം? അത് വേറെ കാര്യം, ചോദിച്ചത് അതല്ലല്ലോ. രജ്ജുവിന് രജ്ജുവിനെ കൽപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നുള്ള ആദ്യം അതിന് ഉത്തരം കിട്ടിയിട്ടല്ലേ പിന്നെ ബാക്കി? കൽപ്പിക്കുമോ കൽപ്പിക്കില്ലയോ? രജ്ജുവിന് രജ്ജുവിനെ കൽപ്പിക്കാൻ പറ്റും. ശരി, രജ്ജുവിൽ എന്തിനെ കൽപ്പിച്ചു? ഈ അവിടുത്തെ ഈ പാമ്പെന്ന് പറയുന്ന എന്താ? രജ്ജു തന്നെയാണ്. അപ്പൊ രജ്ജു രജ്ജുവിനല്ലേ കൽപ്പിച്ചത്? രജ്ജുവിൽ നിന്ന് വേറിട്ട് അവിടെ ഒരു പാമ്പുണ്ടോ? പിന്നെ രജ്ജുവിൽ എന്തിനെ കൽപ്പിച്ചത്? രജ്ജുവിൽ നിന്ന് വേറിട്ടൊരു സർപ്പത്തെ കൽപ്പിച്ചോ? പിന്നെ രജ്ജുവിനാണല്ലോ അവിടെ കൽപ്പിച്ചിരിക്കുന്നത്. സർപ്പൂർത്തി മാറിയ പിന്നെ കൽപ്പനയുണ്ടോ? കൽപ്പിക്കുന്ന സമയത്ത് കാര്യം കൽപ്പിക്കുന്ന സമയത്തും എപ്പോഴാണോ കൽപ്പിക്കുന്നത് അപ്പോഴും ആ സമയത്തും എന്താണ് വേറെ സർപ്പം എന്ന് പറയുന്നില്ല അവിടെ, രജ്ജയേ ഉള്ളൂ. ഇപ്പൊ എന്തിനാ കൽപ്പിച്ചത്? ഇത്രേ നമുക്ക് പറയാൻ പറ്റൂ, രജ്ജുവിനെ തന്നെ എന്തായി കൽപ്പിച്ചു? സർപ്പമായി കൽപ്പിച്ചത് രജ്ജുവിനെ തന്നെ. അല്ല സർപ്പത്തെയാണ് കൽപ്പിച്ചതെങ്കിൽ എന്തു വന്നെ? രജ്ജുവും വന്നെ സർപ്പവും വന്നെ രണ്ടും വന്നെ. ഇവിടെ എന്തേ ഉള്ളൂ? രജ്ജു മാത്രമേ ഉള്ളൂ. സർപ്പം എന്ന് പറഞ്ഞ രണ്ടാമതൊരു വസ്തു ഉണ്ടാവാത്തിടത്തോളം കാലം അവിടെ എന്തേ ഉള്ളൂ? രജ്ജു. നിങ്ങള് രജ്ജുവില് അതുകൊണ്ടാണ് രജ്ജുവിനെ നമുക്ക് കയറണം. സർപ്പമായിട്ട് കൽപ്പിക്കാം, മാലയായിട്ട് കൽപ്പിക്കാം, ഒരു വള്ളിയായിട്ട് കൽപ്പിക്കാം, ഒരു തുണിയായി കൽപ്പിക്കാം, പലതായിട്ടും കൽപ്പിക്കാം. എന്തുകൊണ്ട്? രജ്ജുവിനെ തന്നെയാണ് കൽപ്പിക്കുന്നത്. രജ്ജു തന്നെയാണ് കൽപ്പനയ്ക്ക് അവിടെ വിഷയമാകുന്നത്. അല്ല സർപ്പമാണ്, സർപ്പമാണെന്ന് സർപ്പത്ത് കൽപ്പിച്ചു എന്ന് പറയുമ്പോഴും അവിടെ എന്തേ ഉള്ളു? രജ്ജു. മുമ്പ് ഇവിടെ തുര്യൻ ആണ് ഇവിടുത്തെ അധ്യസ്ഥം. അപ്പോ തുര്യനെ തന്നെ കൽപ്പിച്ചിരിക്കുന്നു. എന്തേ തുര്യനെ തന്നെ കൽപ്പിച്ചിരിക്കുന്നു. എന്തായിട്ട്? തുര്യനായിട്ട്. തുര്യനെ തന്നെ തുര്യനായി കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തുര്യനെ തന്നെ തുര്യനായി അറിയുന്നു എന്നർത്ഥം. അവിടെ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയുക? അതാണ് ഭാനം എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒന്നിനെ തുര്യനായിട്ട് അറിയുകയല്ല, തുര്യനെങ്ങനെ അറിഞ്ഞു? തുര്യനായി അറിഞ്ഞു. അധികമായി സംഭവിച്ചത് അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ അല്ലേ? ആരറിഞ്ഞു? രജ്ജുവിന് സർപ്പത്തെ കൽപ്പിച്ചത് ഞാൻ പറയാം, ഞാൻ അറിഞ്ഞു. ആരാണോ ആ സർപ്പത്തെ അവിടെ കൊണ്ടത് അവൻ കൽപ്പിച്ചു. ഇവിടെ തുര്യനെ തുര്യനായി കൽപ്പിച്ചവര് ആര്? ആര് അറിയുന്ന ആര്? അങ്ങനെ അതേന്നെ ആരുന്നു? തുര്യനെ തുര്യനായി തന്നെ കൽപ്പിച്ചു, വേറെ അവിടെ കൽപ്പനയൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, തുര്യനെ തുര്യനായി അറിഞ്ഞു. അതാണ് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്നത് അതാണ്. തുര്യനെ എന്തായി അറിയുന്നു? തുര്യനായി അറിയുന്നു. തുര്യനെ തുര്യനായി അറിഞ്ഞു. അവിടെ പറയുന്നു അറിഞ്ഞ, നിങ്ങളറിഞ്ഞ തുര്യൻ അസത്താണോ എന്ന് പറഞ്ഞു. ആരറിഞ്ഞ എന്നുള്ളതാണ് ചോദ്യം. തുര്യൻ ആര് തുര്യനായിട്ടറിഞ്ഞു? ആര് അറിയുന്നവൻ? ആരെന്ന ചോദ്യം. അറിയുന്നവനെന്നാണ്, അറിഞ്ഞത് അറിയുന്നവനാണ്. യോഗി ആരാ? എക്സ് വൈ ഏത് യോഗി? ഒരുപാട് യോഗിമാരുണ്ട്. അറിയണമെന്ന് പറഞ്ഞത് ആരെന്നാ ചോദ്യം? തുര്യനെ തുര്യനായിട്ടറിഞ്ഞ ഈ അറിയുന്നവൻ ആരാണ്? ഞാൻ ആരെന്നാ ചോദ്യം? അവസാനം വന്നു വന്നു, അവസാനം ഇവിടെ എത്തും. തുര്യനിൽ തന്നെ തുര്യൻ തന്നെയാണ്. എന്താണോ തുര്യനെ തുര്യനായിട്ട് അറിയുന്നു തുര്യൻ തന്നെ. എന്നുവെച്ചാൽ ഈ അറിവ് സംഭവിക്കുന്നു തുര്യനിൽ തന്നെ. അപ്പൊ ഈ ഞാനെന്ന് പറയുന്നതോ ഏത് തുര്യൻ? ഞാനല്ലേ അറിഞ്ഞത്, അഹം ബ്രഹ്മാസ്മി എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഈ അഹം എന്ന് പറയുന്ന ആര്? തുര്യനാണ്. അപ്പോ ഇവിടെ രജ്ജുവിനെ സർപ്പമായി അറിയുന്നു എന്ന് പറയുന്നതിന് വ്യത്യാസമാണ്. രജ്ജുവിനെ സർപ്പമായി അറിയുന്നു എന്ന് പറയുമ്പോൾ കയർ വേറെ കിടക്കുന്നു, കയറിനെ അറിഞ്ഞ ഞാൻ വേറെ, അല്ലേ? കയറിനെ തന്നെയാണ് അറിഞ്ഞത്, പക്ഷെ അറിയുന്ന ആളവിടെ എന്താണ്? വേറെയാണ്. കയറാണ് അറിഞ്ഞത്, കയറല്ല അറിഞ്ഞത്. കയറിനെ സർപ്പമായി അറിഞ്ഞ് ഞാൻ വേറെ, കയറിനെ തന്നെ അറിഞ്ഞത്. അപ്പൊ തുര്യനെ തന്നെയാണ് അറിഞ്ഞത്. എങ്ങനെ അറിഞ്ഞു? തുര്യനായിട്ട് അറിഞ്ഞു. അതാണ് ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പറയുന്ന ഒരു അഹം ഞാൻ, ഈ ഞാൻ ആരാണെന്നുള്ള തുര്യൻ തന്നെയാണ്. അപ്പോ തുര്യൻ തുര്യനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? നല്ല ദോഷം വരും. തുര്യൻ തുര്യനെ അറിയുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? കണ്ണ് കണ്ണിനെ കാണത്തില്ല. അപ്പൊ പിന്നെ തുര്യ എങ്ങനെ തുര്യനെ അറിയും? അപ്പൊ അവിടെ ഉപാധിയെ ആശ്രയിക്കേണ്ടി. അപ്പൊ തുര്യൻ തന്നെ തുര്യനെ അറിയുന്നു, ഒരു ഉപാധിയെ ആശ്രയിച്ച്. ഏതാ ഉപാധി? മനസ്സ്. അപ്പോ മനസ്സെന്ന് പറയുന്ന ഉപാധി ആശ്രയിച്ച്, മനസ്സല്ല ഏതെങ്കിലും ഒരു ഉപാധി ആശ്രയിച്ച് ഒരു വിഷയത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അറിവും അവനറിയുന്ന വിഷയവും രണ്ടും എന്താണ്? അസത്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണോ? യദ്ഭാസ്യത എന്താ ഒരാള് പറയണം, തുര്യനല്ല അറിയുന്നത്, ഞാനാ അറിയുന്നു. ഞാനെന്ന് പറഞ്ഞാലാ? ഞാനെന്ന് പറഞ്ഞ രജ്ജുവിന് സർപ്പത്തെ അറിഞ്ഞാണ്. ആ ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അറിയുന്ന ഈ ഞാൻ. ഈ ഞാനാണ് തുര്യനെ അറിഞ്ഞെന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം? തുര്യനല്ല അറിഞ്ഞത്, പിന്നെ ഞാൻ എന്താ കുഴപ്പം? ഞാനല്ലേ അറിഞ്ഞു, അഹം ബ്രഹ്മാസ്മി എന്നല്ലേ അറിഞ്ഞു. അല്ല, തുര്യം ബ്രഹ്മാസ്മി എന്നാണ് അറിഞ്ഞു. അപ്പൊ പിന്നെ ഞാനെന്ന് പറയുന്നതിന് എന്താ ദോഷം? ദോഷമില്ലേ? പിന്നെ എന്തിനാ തുര്യനാണ്? തുര്യനാണ് അറിഞ്ഞെന്ന് പറഞ്ഞു. ഞാനെന്ന് പറയുന്നത് തുര്യനെയാണ്. ഞാനാണോ അറിഞ്ഞെന്ന് പറഞ്ഞു. ആരാ ഞാൻ? അതിന്റെ നേരത്തെ ചോദിച്ചു. ഞാനെന്ന് പറഞ്ഞു, അപ്പൊ ആരാ ഞാൻ? തുര്യൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ, തുര്യനാണെങ്കിൽ പിന്നെ തുര്യം ബ്രഹ്മാസ്മി തന്നെ പറയുന്നുണ്ട്. ഞാൻ ബ്രഹ്മാസ്മി തന്നെ പറയും. എന്തങ്ങനെ പറയാൻ കാരണം? അവനാരാ? അവനവനെന്ന് പറയുന്ന ആരാ അവിടെ? തുര്യൻ. അപ്പൊ തുര്യം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാ പോരെ? ബ്രഹ്മം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാ പോരെ? ബ്രഹ്മ ബ്രഹ്മാസ്മി. അപ്പോ ഞാൻ എന്ന് പറയുന്നത് തുര്യൻ തന്നെയാണ്, പക്ഷെ അവിടെ എന്തോന്നു ഉപാധി. അറിയുന്നവനും എന്തായി? തുര്യൻ ഉപാധിയോട് കൂടിയതായി. അറിവും തുര്യൻ ഉപാധിയോടുകൂടിയതായി. അറിയുന്ന വിഷയവും തുര്യൻ ഉപാധിയോടുകൂടിയതായി. ഇതിനാണ് ത്രിപുടി എന്ന് പറയുന്നത്. അറിയുന്നവൻ, അറിവ്, അറിയുന്ന വിഷയം, ഇതെല്ലാം സ്വാഭാവികമാണ്. തുര്യൻ അറിയുന്നവനായിരിക്കുന്നു, തുര്യൻ അറിവായിരിക്കുന്നു, തുര്യൻ തന്നെ എന്ത് ചെയ്യുന്നു? അതങ്ങനെ ഒന്നങ്ങനെ ഇങ്ങനെ ഇത് ഇത്രയും കേട് മാറാൻ ഒന്നിനെങ്ങനെ പറ്റും? എന്താണോ അതങ്ങനെ സാധിക്കും? ഉപാധി. അപ്പൊ അപ്പോ തുരിയൻ തന്നെ എന്ത് വരുന്നു, ഉപാധി കൊണ്ട് അറിയുന്നവൻ, അറിവ്, അറിയുന്ന വിഷയം എന്ന് മൂന്നായി പിരിയുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നായ നിന്നയിഹ മൂന്നെന്ന് കണ്ടളവ്. കേട്ടിട്ടുണ്ട്? നമ്മൾക്ക് മൂന്നാമത്തെ രണ്ടെന്ന് ഒരാൾ പറഞ്ഞു. ഒന്നായ നിന്നയിഹ രണ്ട്, രണ്ടോ മൂന്നോ? മൂന്നോ? മൂന്നെന്ന് കണ്ടളവിൽ ഉണ്ട രണ്ടൽ മഹ അത് എഴുത്തച്ഛനൊന്ന് കുറഞ്ഞു പോയി, നമ്മളൊന്നുകൂടെ ചേർത്ത് അത്ര. എന്തുകൊണ്ട്? എവിടെയും തുര്യനെ അറിയുന്നിടത്തല്ല, ഏതിനെ അറിഞ്ഞാലും അവിടെയൊക്കെ എന്തു വരുന്നു, അറിയുന്നവൻ, അറിവ്, അറിവിന്റെ വിഷയം മൂന്നുണ്ട്. അത് പുസ്തകത്തെ അറിയുന്നിടത്തും അതുണ്ട്. ഈ പുസ്തകത്തെ അറിയുന്നത് പോലെ തന്നെ ഒരു അറിവ് തന്നെയാണ് തുര്യനെന്നും അറിയുന്നത്. രണ്ടിടത്തും വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇവിടെ ഞാൻ പുസ്തകമൊന്നും അറിയുന്നില്ല. അതെ, ഞാൻ അറിയുന്ന ഇത് പുസ്തകം എന്ന് ഞാൻ അറിയും. ഇത് പുസ്തകം എന്ന് ഞാൻ അറിയുന്നു. ഇത് പുസ്തകമാണെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇത് തുര്യൻ എന്ന് ഞാൻ അറിയുന്നു എന്നല്ല, പിന്നെയോ ഞാൻ തുര്യനാണെന്ന് ഞാൻ അറിയുന്നു. അതേയുള്ളൂ വ്യത്യാസം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പുസ്തകമാണെന്നും ഞാൻ അറിയുന്നു. അവന്റെ സ്ഥാനത്ത് ഇവിടെയും മൂന്നുണ്ട്, ഞാൻ, അറിവ്, ഈ പുസ്തകം. അവിടെ വ്യത്യാസമുണ്ട്. അവിടെ എങ്ങനെ വരുന്നു, മൂന്നിടത്തും ത്രിപുടിയുണ്ട്, മൂന്ന് പുടങ്ങളുണ്ട്, മൂന്ന് ദളങ്ങളുണ്ട് അറിവിന്. അറിയുന്നവൻ, അറിവ്, അറിവിന്റെ വിഷയം. ഇവിടെ ഇത് ബ്രഹ്മമാണെന്ന് ഞാൻ അറിയുന്നു എന്നല്ല, പിന്നെയോ ഞാൻ ബ്രഹ്മമാണെന്ന് ഞാൻ അറിയുന്നു. ബ്രഹ്മമൊന്നോ തുര്യമൊന്നോ പറയും. തുര്യൻ തന്നെ എന്ത് ചെയ്യുന്നു, തുര്യനായി തുര്യനെ അറിയുന്നു. അപ്പൊ അവിടെ തുര്യനല്ലാതെ രണ്ടാമതൊന്നുമില്ല. ഉണ്ടോ? അറിയുന്നവനും തുര്യൻ, അറിവും തുര്യൻ, അറിയുന്ന വിഷയവും തുര്യം. ഇതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇത് പുസ്തകമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്തായി ദ്വൈതം? അവിടെ അറിയുന്നവനും അറിയുന്ന വിഷയവും വേറെയായി, അറിവിനും വേറെയാണ്. കാരണം ഇത് പുസ്തകം എന്ന് ഞാൻ അറിയുന്നു, ഇത് മൊബൈൽ എന്ന് ഞാൻ അറിയുന്നു, ഇത് മേശയെന്ന് അറിയുന്നു. ഇവിടെ എല്ലാം എന്ത് ചെയ്തു, അറിവ് മാറിപ്പോകുന്നു. അതെ, എന്നാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്തോ അറിവ് മാറുന്നില്ല. എപ്പോഴും അങ്ങനെ തന്നെ അറിയുന്നു, അഹം ബ്രഹ്മാസ്മി തന്നെ ബ്രഹ്മമായിട്ട് തന്നെ അറിയുന്നു. ഇനി അവിടെ വേറെ ഏതെങ്കിലും ശബ്ദം ഉപയോഗിച്ചാലും വസ്തു മാറുന്നില്ല. അഹം തുര്യ അസ്മി, ഞാൻ തുര്യനാണെന്നറിയുന്നു, ഞാൻ സത്താണെന്നറിയുന്നു, ഞാൻ ചിത്താണെന്നറിയുന്നു, ഞാൻ ആനന്ദമാണെന്നറിയുന്നു, ഞാൻ അനന്തമാണെന്നറിയുന്നു, ഞാൻ നിത്യനാണെന്നറിയുന്നു. പല രീതിയിലും പറയാം, പല വിശേഷണങ്ങളിലും പറയാം. ഞാൻ ശുദ്ധനാണെന്നറിയുന്നു, ഞാൻ മുക്തനാണെന്നറിയുന്നു, ഞാൻ നിർവികാരിയാണെന്നറിയുന്നു, ഞാൻ നിർമ്മലനാണെന്നറിയുന്നു. ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞാലും അവിടെ എന്താണ് അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അർത്ഥം മാറിപ്പോകും. ഇതിനെ പുസ്തകം എന്നറിയുന്നു, അടുത്തിരിക്കുന്നതിനെ മേശ എന്നറിയുന്നു, മറ്റൊന്നിനെ എന്തു പറയുന്നു മൊബൈൽ എന്നറിയുന്നു. അപ്പൊ ഇവിടെ എന്തു പറയുന്നു, വിഷയങ്ങൾ മാറുന്നു, അറിവ് മാറുന്നു, അറിയുന്നവന് മാറ്റമുണ്ട്, ഞാൻ തന്നെ. പക്ഷെ ഇതിനെ ദ്വൈതം എന്ന് പറയും. പക്ഷെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അദ്വൈത ജ്ഞാനമെന്ന് പറയാൻ കാരണം ഇതാണ്. അവിടെ അങ്ങനെ അറിയാൻ പറ്റും, തന്നെ ബ്രഹ്മമായിട്ടറിയുന്നു, തന്നെ തുര്യനായിട്ട്, തന്നെ ശുദ്ധമായി, മുക്തമായി, നിത്യമായി, എല്ലാം തന്നെ. അവിടെ വ്യത്യാസമുണ്ട്. എന്നാ ഇനി തനിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നു വെച്ചാൽ ബ്രഹ്മം ബ്രഹ്മമാണെന്നറിയുന്നു, തുര്യൻ തുര്യനാണെന്നറിയുന്നു, സത്ത് സത്താണെന്നറിയുന്നു, ചിത്ത് ചിത്താണെന്നറിയുന്നു, ആനന്ദം ആനന്ദമാണെന്നറിയുന്നു, ജ്ഞാനം ജ്ഞാനമാണെന്നറിയുന്നു, അറിവ് അറിവാണെന്നറിയുന്നു. പല ഭാഷകളിൽ പറയാം. ഇവിടെയെങ്കിലും വ്യത്യാസം ഇല്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇത് സത്യമല്ല. എന്താണ് പറയുന്നത്? അറിയുന്ന വസ്തു അത് സാങ്കേതികമായി പറയുന്നതാണ്, അറിയുന്നത് സത്യമല്ല എന്ന്. എന്തുകൊണ്ട് സത്യമല്ല എന്ന് പറഞ്ഞു? അറിയാൻ ഉപാധിയെ ആശ്രയിക്കുന്നു. അതാണ് ഉപാധിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഉപാധി ഒന്നോ സോ ഉപാധിയുമായി, ഉപാധിയോടുകൂടി എന്തോ അത് സത്യമല്ല. സത്യം എന്താണ്? നിരുപാധി. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, ബോധിപ്പിക്കുന്നതാണ്. പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. ഇപ്പോ ഇതിനെങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് അറിയുന്നു, ഭേദബുദ്ധിയോടുകൂടി അറിയുന്നു, മേശ പേരെ പുസ്തകം. അതുപോലെയുള്ള ഒരറിവല്ല എന്താണോ തന്നെ അറിയുന്നത്, ബ്രഹ്മമായിട്ട് അറിയുന്നു. അപ്പൊ ആ ബ്രഹ്മത്തെ എങ്ങനെയാണ് അറിയുന്നത്? പിന്നെ അത് നിത്യമാണെന്നറിയുന്നു, ഏകമാണെന്നറിയുന്നു, അദ്വൈതമാണെന്നറിയുന്നു, അനന്തമാണെന്നറിയുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ എന്താണ്? തന്നെ മാത്രമല്ല ബ്രഹ്മമെന്നറിയുന്നത്, സർവത്തെയും എന്തായി അറിയുന്നു? ബ്രഹ്മമായി അറിയുന്നു. അപ്പോൾ പിന്നെ നേരത്തെ അറിഞ്ഞ പുസ്തകം, മൊബൈല്, മേശ, അതുമെല്ലാം ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? അനന്തമായിരിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അദ്വൈതം രണ്ടെന്നുള്ള ഭാവം ഇല്ലാത്തതിനാണ് എന്തറിയുന്നത്? ബ്രഹ്മം എന്ന് പറയുന്നത്, തുര്യൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവിടെ ഭേദമില്ല. ഭേദബുദ്ധിയിലല്ല അറിയുന്നു. അപ്പൊ മറ്ററിയിൽ നിന്ന് ഇതിന് വ്യത്യാസമാണ്. അനന്തമായി അറിയുന്നു എന്ന് പറയുന്നു. കാലം കൊണ്ടോ വസ്തു എന്നുള്ള തരത്തിലോ ദേശം കൊണ്ടോ ഒന്നും ഭേദമില്ലാത്ത, രണ്ടെന്നുള്ള ഭാവമില്ലാത്തത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാ ഭേദബുദ്ധിയും അവിടെ നിരാകരിക്കുകയാണ്. അപ്പൊ താൻ മാത്രമല്ല ബ്രഹ്മം, പിന്നെയോ എല്ലാം ബ്രഹ്മമാണെന്ന് അറിയും. സത്ത് എന്ന് പറയുമ്പോൾ തന്നെ മാത്രമാണ് സത്ത് എന്ന് പറയുന്നത്. സർവത്തെയും സത്തായി അറിയുക എന്ന് പറയുമ്പോൾ സത്ത് എന്നുള്ള നിലയ്ക്ക് ഒന്നിനും മറ്റൊന്നിനും ഭേദമില്ല. ഇത് സത്താണ്, അത് സത്താണ്. അപ്പൊ തുര്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വളരെ വ്യാപകമായ ഒരർത്ഥമാണ് അതിനുള്ളത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അറിയുമ്പോഴും ഏത് രീതിയിൽ അറിഞ്ഞാലും ശരി, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ഒന്നിനെ അറിയുന്നു എന്നുള്ളൊരു തകരാറ്. അപ്പോ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ അറിവിന്റെ വിഷയമായിരിക്കുന്നത് തുര്യനെന്ന് വിളിച്ചാലും ശരി, ബ്രഹ്മമെന്ന് വിളിച്ചാലും ശരി, എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ആ അറിവിന്റെ വിഷയമായ കാരണം കൊണ്ട് അതെന്താണോ സത്യമാണ്. എന്തുകൊണ്ട് അസത്യമായി? ഉപാധികളും ഉപാധി ആശ്രയിക്കാതെ അറിയാൻ പറ്റത്തില്ല. മനസ്സെന്ന് പറയുന്ന ഒരുപാധി ആശ്രയിക്കാതെ അറിയാൻ പറ്റത്തില്ല. ആരറിയുന്നു? തുര്യൻ. ആരെ അറിയുന്നു? എന്താണ് അറിവെന്ന് പറഞ്ഞ ഇത്രയും മനസ്സിലാക്കിയ അദ്വൈതിയായി, ജ്ഞാനിയായി, മഹാജ്ഞാനിയായി, ബ്രഹ്മജ്ഞാനിയായി. ഇനി ഒരു ഗുരു കൂടെ ആയാ മതി, ബാക്കിയെല്ലാം ആയി. എന്താണ് സുരേഷ് കേൾക്കുന്നുണ്ട്? ഇത്രയുള്ളൂ അദ്വൈതം എന്ന് പറയും. Thank you.